ബ്രഹ്മസൂത്രസംഗ്രഹഭാഷ്യം അധ്യായം 1 പാദം 4 അധികരണം 7 സൂത്ര 23 പ്രകൃതിശ്ച പ്രതിജ്ഞ ദൃഷ്ടാന്താനുപരോധ. പ്രകൃതി എന്ന് പറയുന്നതാണ് വ്യാഖ്യാനിച്ചത്. യഥാസംഭവം പ്രതിവേദാന്തം പ്രതിജ്ഞാദൃഷ്ടാന്തോ പ്രകൃതിത്വ സാധനവും പ്രതീതവ്യവും. ഭാഷകാരം പറയുന്നു, ഓരോ ഉപനിഷത്തിലും വേദാന്തം വേദാന്തം പ്രതി പ്രതി വേദാന്തം ഓരോ ഉപനിഷത്തും പരിശോധിച്ച് നോക്കുക. യഥാസംഭവം അവിടെ ഏതെല്ലാം തരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അതിനനുസരിച്ച് പ്രതിജ്ഞാദിഷ്ടാന്തവും പ്രതിജ്ഞയുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. എന്തിനുവേണ്ടി? പ്രകൃതിത്വ സാധനവും. ഈ ജഗത്തിന് പ്രകൃതിയാണ് ബ്രഹ്മം എന്നുള്ളത് പ്രത്യേകതയു അറിയേണ്ടതാണ്, ഗ്രഹിക്കേണ്ടതാണ്. എല്ലാ വംശത്തുകളും പറയുന്നുണ്ട്. അത് പ്രകൃതിത്വം എന്നെടുത്ത് പറയുന്നത് സാധാരണ പറയുന്നത് പോലെ ജഗത്തിന് ഈശ്വരൻ നിമിത്തമാണെന്നുള്ളതല്ല അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നത്. ജഗത്തിന് ഈശ്വരൻ പ്രകൃതിയുമാണ്, ഉപാദാനവുമാണ്. മൺപാത്രത്തിന് മണ്ണ് പോലെ. യഥോ ഇതി ഇയം പഞ്ചമീ യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി ഇത്യത്ര ജനികർത്തുഃ പ്രകൃതി ഇതി വിശേഷ സ്മരണാ പ്രകൃതിലെ ലക്ഷണേവ അപാദാനേ ദ്രഷ്ടവ്യ. ഇത് പ്രകൃതിയാണോ എന്നുള്ളത് ഭാഷാപരമായി നോക്കിയാലും പ്രകൃതി കാണിക്കുന്നു. കാരണം യഥ ഇമാനി ഭൂതാനി ജായന്തേ, ഏതിൽ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നാണ്. യഥ എന്ന് പറയുന്നത് പഞ്ചമിയാണ്. യഥ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിമിത്തമായി കൂടാ, കാരണം രണ്ടും വരാം. യഥ എന്ന് അവ്യയമാണ്, അത് തൃതിയിലും വരാം. യഥ പഞ്ചമിയിലും യഥ നിന്ന് വരും. ഇപ്പോൾ തൃതിയാണെങ്കിൽ നിമിത്തമാകാം. ഏതൊന്ന് നിമിത്തമായാണോ ഇമാനി ഭൂതാനി ജായന്തേ, അങ്ങനെ വരാം. ഭൂമിയുടെ അങ്ങ് അർത്ഥം പറഞ്ഞാൽ പോരല്ലോ, ഭാഷയുടെ നിയമങ്ങളുമായിട്ട് യോജിക്കണം. പറയുന്നു ഇത് പാണിനി സൂത്രം 1, 4, 30 പറഞ്ഞിരിക്കുന്നു. ജനികർത്തുഹു പ്രകൃതി എന്താ ചെയ്യുന്നത്? ഒരു സൃഷ്ടിയുടെ കർത്താവ്. അത് പ്രകൃതിയാണോ? അതിന് അപാദാന സംജ്ഞ വിധിക്കുന്നു. അപാദാനത്തിൽ പിന്നീട് അപാദാനെ പഞ്ചമി എന്ന് പറഞ്ഞ് പഞ്ചമി വിളിക്കുന്നുണ്ട്. ഇപ്പൊ പ്രകൃതിക്കാണ് ഇവിടെ പഞ്ചമി വിധിച്ചിരിക്കുന്നത്, നിമിത്തത്തിനല്ല. ബ്രഹ്മണ പ്രജാ പ്രജായന്തേ എന്ന് വേദവാക്യം അവിടെ ഉദാഹരണമായിട്ടും കൊടുക്കും. അതിൻ്റെ വ്യാഖ്യാനത്തിനും പറയും എന്താണ് അവിടെ ബ്രഹ്മത്തെ ഈ പ്രജകൾക്കെല്ലാം കാരണമായി പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ അഭിന്ന നിമിത്ത ഉപാദാനമായിട്ടാണ്. വൈയാകരണന്മാരും അതെന്ന് പറയുന്നു, ജഗത്തിന് കാരണമായി ബ്രഹ്മത്തെ പറഞ്ഞിരിക്കുന്നത് അഭിന്ന നിമിത്ത ഉപാദാനമായിട്ടാണ്. നിമിത്തം വേറെ ഉപാദാനം വേറെ എന്നുള്ള അർത്ഥത്തിലല്ല, രണ്ടും ഒന്നായിട്ടാണ്. ഇപ്പോൾ ഭാഷയുടെ നിയമം അനുസരിച്ചും ഇവിടെ ഉപാദാനമായി സ്വീകരിക്കണം ഈശ്വരനെ. ജന്മാദ്യസേതഹ തുടങ്ങിയ ജഗത് കാരണത്തെക്കുറിച്ച് പറയുന്ന സൂത്രങ്ങളിലെല്ലാം ഇത് മനസ്സിലാകും. ആത്മാവ് തന്നെയാണ് അവിടെ പ്രകൃതിയായിരിക്കുന്നത്. അത് പാണിനിയു അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നാണ്. ഇത് വിശേഷസ്മരണ, വിശേഷസ്മരണം എന്ന് വെച്ചാൽ വിശേഷസ്മൃതി എന്ന് പറയുന്നത് പാണിനി. അതിലൂടെ പ്രകൃതി ലക്ഷണ ഏവ അപാദാനെ ദൃഷ്ടവ്യ, ഇവിടുത്തെ അപാദാനം എന്ന അപാദാനത്തിലാണ് പഞ്ചമി വരുന്നത്. അപാദാനം എന്ന് പറയുന്നത് കാരകസജ്ഞയാണ്. അപ്പം നമ്മൾ വ്യാകരണത്തിൽ പഠിക്കുന്നതാണ് അത്. പ്രകൃതി എന്നുള്ള അർത്ഥത്തിലാണോ പ്രകൃതി സ്വരൂപത്തിലാണോ എന്നർത്ഥം. അപ്പോൾ ഇത്രയും ചർച്ച ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു, ഇവിടെ അപാദാനത്തിൽ ആണ് പഞ്ചമി വന്നിരിക്കുന്നത്. അത് പ്രകൃതിയെ കാണിക്കുന്നു. ഇപ്പം ജഗത്തിന് പ്രകൃതിയാണ് ഈശ്വരൻ എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചു. ജഗത്തിന് പ്രകൃതിയാകുമ്പോൾ അതിന് ഘടസ്ഫുരണത്തെ ഉദാഹരണമായിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ താൻ തൻ്റെ പ്രകൃതി തന്നെയാണ് തനിക്കും ഉപാദാനമായിരിക്കുന്നത്. ജഗത്തിൻ്റെ പ്രകൃതി ജഗതത്തിനും ഉപാദാനമായിരിക്കുന്നു. താൻ ജഗത്തിൻ്റെ ഭാഗമാണ്. ആ രീതി ചിന്തിക്കുമ്പോൾ അവിടെ അപാദാനം യോജിക്കുന്നുണ്ട്. ഇനി നിമിത്തം എന്ന് പറഞ്ഞെങ്ങനെ, നിമിത്തത്വം തു അധിഷ്ഠാത്രാന്തര അഭാവാതധികന്തവ്യം. ഇതിനെ നിമിത്തം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഉപാദാനമാണ്. ഉപാദാനം അപാദാനം. അപാദാനം എന്ന് പറയുന്നത് ഒരു കാരകസജ്ഞയാണ്. ഉപാദാനം എന്ന് പറയുന്നത് പ്രകൃതി എന്നുള്ള അർത്ഥത്തിൽ രണ്ടും രണ്ടാണ്. ഉപാദാനം എന്ന് പറയുന്നത് വ്യാകരണത്തിൽ പറയുന്ന സജ്ഞയാണ്. ഉപാദാനം എന്ന് പറയുമ്പോൾ ഉപാദാന കാരണം എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ജനികർത്തു പ്രകൃതി എന്ന് പറയുന്ന സൂത്രം അപാദാന സജ്ഞ വിധിക്കുകയാണ്. അപാദാനത്തിൽ പഞ്ചമി വരുന്നു. ആ അപാദാനം ഉപാദാനമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ വ്യത്യാസം വ്യാകരണത്തിൽ നിന്നേ മനസ്സിലാകത്തുള്ളൂ. യഥാഹി ലോകേ എമൃത് സുവർണാധികം ഉപാദാന കാരണം കുലാല സുവർണകാരാദീൻ അധിഷ്ഠാതൃനപേക്ഷയെ പ്രവർത്തതേ നൈവം ബ്രഹ്മണ ഉപാദാന കാരണസ്യ സതു അന്യോ അധിഷ്ഠാതാപേക്ഷ അസ്ഥി. വിശദീകരിക്കുന്നുണ്ട് നിമിത്തമാകുന്ന എങ്ങനെ ലോകത്തിൽ തന്നെ എമൃത് സുവർണാധികം ഉപാദാന കാരണം മൃത്തിന് ഉപാദാന കാരണം ആയിരിക്കുന്ന മണ്ണാണ് അവിടെ കുലാലൻ അല്ല, സുവർണത്തിന് ഉപാദാനകരമായിരിക്കുന്ന സുവർണമാണ് സുവർണകാരൻ അല്ല. ലോകത്തിലങ്ങനെയാണ്, നിമിത്തം വേറെ ഉപാദാനം വേറെ. ലോകയും ഒരു സുവർണാധികം ഉപാദാന കാരണം കുലാല സുവർണകാരാധീൻ അധിഷ്ഠാതൃ അപേക്ഷ വർത്തത. അവിടെ അധിഷ്ഠാതാവ് എന്ന് പറയുന്നത് നിമിത്ത കാരണത്തെയാണ് ലോകത്തിന്. കുലാലൻ മൺപാത്രത്തിന് അധിഷ്ഠാതാവായിരിക്കുന്നു, സുവർണകാരൻ ആഭരണത്തിന് അധിഷ്ഠാതാവായിരിക്കുന്നു. അതിനപേക്ഷിച്ചാണ് അവിടെ കാര്യം സംഭവിക്കുന്നത്. അത് അധിഷ്ഠാതാവായിരിക്കുന്ന എങ്ങനെ നിമിത്ത രൂപത്തിൽ ലോകത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അധിഷ്ഠാതീൻ അപേക്ഷ പ്രവർത്തതേ, ആ അധിഷ്ഠാതാക്കളെ കുലാലാദി അധിഷ്ഠാതാക്കളെ അപേക്ഷിച്ച് കാര്യം സംഭവിക്കുന്നു. നൈവം ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. ബ്രഹ്മണ ഉപാദാന കാരണസ്യ സതോ അന്യോ അധിഷ്ഠാത അപേക്ഷോ അസ്ഥി. പക്ഷെ ബ്രഹ്മത്തെ സംബന്ധിച്ച് ബ്രഹ്മണ ഉപാദാന കാരണസ്യ ബ്രഹ്മമാകുന്ന ഉപാദാന കാരണത്തെ സംബന്ധിച്ച് സത്തിൽ നിന്ന് അന്യമായ, സത്ത് എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെ, സദൈവ സൗമ്യ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന് പകരം സത്തെന്ന് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇവിടെ പറയുന്നേ ഉള്ളൂ. ആ സത്തിൽ നിന്ന് അന്യമായി അധിഷ്ഠാത അപേക്ഷു അസ്ഥി, ഒരു അധിഷ്ഠാതാവിനെ അപേക്ഷിക്കുന്നില്ല. സത്ത് തന്നെയാണ് അധിഷ്ഠാതാവായിരിക്കുന്നതെന്ന് വെച്ചാൽ നിമിത്തത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നതും സത്ത് തന്നെയാണ്. ഇപ്പോൾ ഉപാദാനമായിരിക്കുന്നു സത്ത് തന്നെ, നിമിത്തമായിരിക്കുന്നു സത്ത് തന്നെ. വേറെ ഒന്നില്ലാത്ത കൊണ്ട് വേറെ എന്തിനു കാരണമായിട്ട് പറയും നിമിത്തമായിട്ട് സത്തല്ലാതെ? പക്ഷെ ലോകത്തിൽ അങ്ങനെ ഒരു കാര്യകാരണ ബന്ധത്തെ കാണുന്നില്ലല്ലോ, ലോകത്തിൽ വേണ്ട. പക്ഷെ ഇവിടെ എന്താണോ അങ്ങനെയല്ല. നിമിത്തവും ഉപാദാനവും അല്ലെങ്കിൽ പ്രകൃതിയും ഒന്ന് തന്നെ. നിമിത്തത്തെ ലോകത്തിൽ അധിഷ്ഠാതാവെന്ന് പറയും, ആ അധിഷ്ഠാതാവിൽ നിന്നോ ഈ കാര്യമുണ്ടായി എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സത്ത് തന്നെയാണ്. അത് എങ്ങനെ മനസ്സിലാക്കാം? പ്രാഗുത്പത്തേ രേഖമേവ അദ്വിതീയം ഇത്യ അവധാരണ. ഉത്പത്തിക്കുന്നും എന്തായിരുന്നു അങ്ങനെ ചർച്ച വരുന്നു. അവിടെ പറഞ്ഞു ഏകം ഏവ അദ്വിതീയം, അവിടെ രണ്ടാമത് യാതൊന്നും ഉണ്ടായിരുന്നില്ല, ഏകം തന്നെയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ജാഗ്രതത്തിനും സുഷുപ്തിയിലും ഏകം ഏവ അദ്വിതീയം. അതവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്, അദ്വിതീയമായ സത്ത അത് മാത്രമായിരുന്നു, അവിടെയാണ് അത് ഉണ്ടായത്. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രകൃതി ഉപാദാനം? അത് സത്ത തന്നെ. അപ്പോൾ ഇതോ ഇതും ആ സത്ത തന്നെ. എന്താ അതിന് പ്രമാണം? വേറെ പ്രമാണമൊന്നും ആവശ്യമില്ല, സ്വാനുഭവം തന്നെ. സർവരും സത്തയാണ് അനുഭവിക്കുന്നത്, സർവത്ര സത്തയുടെ അനുഭവമാണ്. അനുഭവത്തെ പരിശോധിച്ചാലും മനസ്സിലാവും. അനുഭവം എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ അനുഭവം, ആത്മനിഷ്ഠമായ അനുഭവത്തെ പരിശോധിച്ചാലും മനസ്സിലാക്കാം. എങ്ങനെയാണോ ഈ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഏകമേവ അദ്വിതീയമായ അവസ്ഥയിൽ നിന്ന് ഇവിടെ ജാഗ്രതയിൽ സത്ത് മാത്രം അനുഭവിക്കുന്നത്, അതുപോലെ തന്നെ സൃഷ്ടിക്കുന്ന മുമ്പെന്ന് പറയുമ്പോൾ അത് തന്നെ. അല്ല ആധ്യാത്മികമായി പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഘടസ്ഫുരണം, സ്ഫുരണം എവിടെ സംഭവിക്കുന്നു? ജാഗ്രത്തിൽ. സ്ഫുരണത്തിലാണ് ഘടം പ്രതീതമായിരിക്കുന്നത്. ആ സ്ഫുരണം അത് തന്നെയാണ് സത്ത്, അത് തന്നെയാണ് ചിത്ത്. അതിവിടെ പറയുന്നു അധിഷ്ഠാത്രാന്തരാഭാവോപി, മറ്റൊരു അധിഷ്ഠാതാവില്ല, നിമിത്തമില്ല അവിടെ. ഏകം ഏവ അദ്വിതീയം എന്ന് പറയുമ്പോൾ വേറെ ആരാളുള്ളത്? അധിഷ്ഠാതന്ത്രാഭാവോപി പ്രതിജ്ഞാധിഷ്ഠാന്താനുപരോധാദേവ ഉദിതവും എതിതവ്യ. പ്രതിജ്ഞയും ദൃഷ്ടാന്തവും ത്തിനും വിരോധം വരും, അതിന് വിരോധം വരാത്ത രീതിയിലാണ് ഇവിടെ ശ്രുതിയിൽ ഉദിതമായിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ശ്രുതിയിൽ പ്രതിജ്ഞ എവിടെയൊക്കെ പറയുന്നുണ്ടോ? ജഗത്തിന് കാരണം ബ്രഹ്മമാണ് അല്ലെങ്കിൽ സത്താണ്. എവിടെയൊക്കെ അതുപോലെ ദൃഷ്ടാന്തം പറയുന്നു, അവിടെയെല്ലാം എന്താണ് പറയുന്നത്? ജഗത്തിന് മറ്റൊരു അധിഷ്ഠാതാവില്ല, ജഗത്തിൽ നിന്ന് ഭിന്നനായി ഒരു ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നില്ല, ജഗത്തിൽ നിന്ന് അന്യനായി മാറിയിരുന്നൊരു ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല. ആ ഈശ്വരൻ എന്താണോ ആധ്യാത്മികമായിരിക്കുന്ന സത്ത തന്നെയാണ്. അധിഷ്ഠാതുരി ഉപാദാനാത് അന്യസ്മിൻ അഭ്യുഗമ്യമാനേ പുനരപ്യേക വിജ്ഞാനേന സർവവിജ്ഞാനസ്യ അസംഭവ പ്രജ്ഞാധിഷ്ഠാന്ത ഉപരോധേവസ്യ. മറിച്ചൊരു നിമിത്ത കാരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞയ്ക്കും ദൃഷ്ടാന്തത്തിനും വിരോധം വരും, അത് അസംബന്ധമായി തീരും. പ്രതിജ്ഞാധിഷ്ഠാന്ത ഉപരോധം വരും. എങ്ങനെ ആയാൽ അധിഷ്ഠാതരി ഉപാദാനാത് അന്യസ്മിൻ അഭ്യുഗമ്യമാനേ. ഉപാദാനത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഉപാദാന കാരണത്തിൽ നിന്ന് അന്യമായി ഒരു അധിഷ്ഠാതാവ് ഒരു നിമിത്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ ദോഷം വരുന്നത്? ഏകവിജ്ഞാനേന സർവവിജ്ഞാനസ്യ അസംഭവ. ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം അത് അസംഭവമാണ്. ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഏകമായിരിക്കുന്നത് അത് തന്നെയാണ് ഈ ജഗത്തായിരിക്കുന്നത്. അപ്പോൾ ആ ഏകജ്ഞാനം കൊണ്ട് ജഗത്ജ്ഞാനം ഒന്നായാലേ സാധ്യമാണ്. ഏകമായിരിക്കുന്നതിന് പ്രകൃതിയായിരിക്കുന്നു, ഏകമായിരിക്കുന്ന തത്വം തന്നെ നിമിത്തമായിരിക്കുന്നു. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഉപാദാനം, സാധാരണ പറയുന്ന പ്രകൃതിയല്ല. നമ്മൾ പ്രകൃതി നേച്ചർ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, പ്രപഞ്ചത്തിൻ്റെ ഉപാദാനം കാരണം. അപ്പോൾ ആ ഏകം തന്നെ പ്രകൃതിയായിരിക്കുന്നു, അതായത് ഉപാദാനമായിരിക്കുന്നു, അത് തന്നെ അധിഷ്ഠാതാവായിരിക്കുന്നു, നിമിത്തമായിരിക്കുന്നു, അത് തന്നെ പ്രപഞ്ചമായി വരിക്കുന്നു. അപ്പോൾ സർവവും എന്ന് പറയുന്നത് പ്രപഞ്ചത്തെയാണ്. സർവവിജ്ഞാനം എന്ന് പറയുന്നത് പ്രപഞ്ചവിജ്ഞാനം. പ്രപഞ്ചത്തിൽ ഒരംശവും കളയാതെ, ഒരംശത്തെയും വിടാതെയുള്ള വിജ്ഞാനം. ആ വിജ്ഞാനം എങ്ങനെ സാധ്യമാകും? ഏകവിജ്ഞാനം കൊണ്ട്. ഏകമായ അധിഷ്ഠാതാവിനെ കുറിച്ചുള്ള വിജ്ഞാനമുണ്ട്, സത്തിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടേ അത് സാധ്യമാകും. അല്ലാതെ സർവവിജ്ഞാനം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം സർവം എന്ന് പറയുന്നത് അനന്തമാണ്. അനന്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കുറിച്ച് എങ്ങനെ ആർക്ക് വിജ്ഞാനം ഉണ്ടാകും? അത് അസംഭവമായ കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് വിജ്ഞാനം ഉണ്ടാകും എന്താണോ, ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചം സത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രപഞ്ച പ്രകൃതി, പ്രപഞ്ചത്തിൻ്റെ ഉപാദാനം എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്ത് തന്നെയാണ് സർവപ്രപഞ്ചവും എന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. അതാണ് ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറയുന്നത്. അതിന് സത്തിനെ ഏകകാരണമായി സ്വീകരിക്കുന്നു. എന്ന് വെച്ചാൽ സത്തിനെ തന്നെ പ്രകൃതിയായും സത്തിനെ തന്നെ നിമിത്തമായും സ്വീകരിക്കണം. അധിഷ്ഠാതരി ഉപാദാന അന്യസ്മിൻ അഭ്യുഗമ്യമാനേ. ഉപാദാനത്തിൽ നിന്നും അന്യമായ ഒരു അധിഷ്ഠാതാവ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പുനരപ്പ് ഏകവിജ്ഞാനം സർവവിജ്ഞാനസ്യ അസംഭവ. ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറയുന്നത് അസംഭവമായി തീരും. പ്രതിജ്ഞാധിഷ്ഠാന്ത ഉപരോധേവസ്യ. പ്രതിജ്ഞയ്ക്കും ദൃഷ്ടാന്തത്തിനും വിരോധം വരും. തസ്മാ അധിഷ്ഠാതൃ അന്തര അഭാവ. അതുകൊണ്ട് ഇവിടെ എന്താണോ ഈ പ്രപഞ്ചത്തിന് ഈ സത്ത് ചിത്ത് ആനന്ദമായിരിക്കുന്ന കാരണത്തിൽ നിന്നും അന്യമായി ഒരു നിമിത്തമില്ല. അധിഷ്ഠാതന്തരഭാവ ആത്മന കർത്തൃത്വം ഉപാദാന ഉപാദാന അന്തര അഭാവാച്ച പ്രകൃതിത്വം. അതുകൊണ്ട് ഈ ആത്മാവിന് തന്നെയാണ് സൃഷ്ടിയുടെ കർത്തൃത്വം. അത് ആത്മാവെന്നോ ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ ഒന്നും വേർതിരിച്ച് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആത്മാവ് ഒന്നേ ഉള്ളൂ. അല്ല, പരമാത്മാവിനാണ് കർത്തൃത്വം, ജീവാത്മാവിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ആത്മാവിനെ ഏകമായി അദ്വൈതമായി സ്വീകരിച്ചിരിക്കുമ്പോൾ ഇതാണ് ഏകമായിരിക്കുന്ന അദ്വൈതമായിരിക്കുന്ന ആത്മാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ പറയും ജീവനല്ല കർത്താവ്, പരമാത്മാവാണെന്ന് പറയും. പക്ഷെ ഇവിടെ അതല്ല പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ജീവപരഭേദമില്ലാതെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണോ ഈ ജഗത്തായിരിക്കുന്ന അത്, അതിനാണ് നമ്മൾ പറയുന്നത് സത്ത് ചിത്ത് ആനന്ദമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ജഗത്ത് സത്ത് ചിത്ത് ആനന്ദമായി പ്രകടമായിരിക്കുന്നത്. അതാണിതിന് ഉപാദാനവും നിമിത്തവുമായിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് താൻ, എന്താണ് തന്നെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ താൻ ആത്മാവാണ്. പിന്നെന്താണ് താൻ? താൻ എന്ന് പറയുന്നത് ഈ ജഗത്തിന് പ്രകൃതിയാണ്. പിന്നെ താൻ എന്താണ്? താൻ ഈ ജഗത്തുമാണ്. അപ്പൊ ഈ ജഗത്തിന് പ്രകൃതിയായിരിക്കുന്ന ആത്മാവായിരിക്കുന്നത്, സച്ചിദാനന്ദമായിരിക്കുന്നത്, ആ പ്രകൃതിയുടെ കാര്യമായിരിക്കുന്ന ജഗത്തായിരിക്കുന്ന എല്ലാം താൻ തന്നെയാണ്. അപ്പൊ ആത്മാ തന്നില് അത് യോജിക്കുന്നുണ്ട്. അത് തന്നെ ഇനി മറ്റു ചിലത് പറയുന്നു, അല്ല ഒരു പരമാത്മാവാണ് സിദ്ധിച്ചായിക്കോട്ടെ. പരമാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തൻ്റെ സത്തയിൽ നിന്ന്, തൻ്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായ ഒരു പരമാത്മാവ് ഇല്ല ഇവിടെ ജഗത്തിനെ സൃഷ്ടിക്കാനായിട്ട്. നിമിത്തമായി ഒന്നില്ല. ഇതാണ് അദ്വൈതത്തിൻ്റെ നിലപാട്. ഇതാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ദ്വൈതിയുടെ നിലപാടല്ല. അദ്വൈതിക്ക് ജഗത്ത് കാരണമായി ഒരു നിമിത്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ കഴിയാതെ. പല ചോദ്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഭൗതികമായ ചോദ്യങ്ങൾക്കല്ല, ആധ്യാത്മികമായ ചോദ്യങ്ങൾക്ക്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടെ ജഗത് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഭൗതികമായ കാഴ്ചപ്പാടല്ല, ആധ്യാത്മികമായ കാഴ്ചപ്പാടാണ്. ഭൗതികമായ കാഴ്ചപ്പാടിന് അതിൻ്റെതായ മേന്മകളും പോരാത്മകളും ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ആധ്യാത്മികമായ കാഴ്ചപ്പാടിനെ കുറിച്ച് ഇവിടെ പറയുന്ന എന്താണോ, ഇത് അദ്വൈതത്തിൻ്റെ ആ നിലപാടാണ് ഇതിൽ പൂർണ്ണമായിരിക്കുന്നത്. ജഗത്ത് എന്ന് പറയുന്നത് തൻ്റെ സത്തയിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജഗത്ത് അനുഭവപ്പെടുന്നതും സത്തയിൽ തന്നെ. തൻ്റെ സ്വരൂപമായിരിക്കുന്ന ചിത്തിലാണ് ജഗത്ത് പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് ജഗത്ത് അനുഭവപ്പെടുന്നതും ചിത്തിൽ തന്നെ. തൻ്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിൽ ആണ് ജഗത്ത് പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് ജഗത്തും എങ്ങനെ ആനന്ദാധിഷ്ഠിതമായിരിക്കുന്നു, കാമാധിഷ്ഠിതമായിരിക്കുന്നു, പ്രേമാധിഷ്ഠിതമായിരിക്കുന്നു, പല ഭാഷകളിൽ പറയുന്നേ ഉള്ളൂ ആനന്ദമെന്ന് ശ്രുതി പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രകൃതി. അതുകൊണ്ട് തസ്മാത് അധിഷ്ഠാത്രാന്തരാഭാവ ആത്മന കർത്തൃത്വം ഉപാദാനാന്തരാഭാവാശ പ്രകൃതിത്വം. അതുകൊണ്ടിവിടെ ജഗത്തിൽ എൻ്റെ കർത്തൃത്വം ആര്? തന്നെ തന്നെയാണ്, താൻ തന്നെയാണ് കർത്താവ്. അല്ല, ഇവിടെ വേറൊരു കർത്താവൊന്നും ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ടില്ല. അതാണ് അദ്വൈതത്തിൻ്റെ നിലപാട്. അധിഷ്ഠാത്രാന്തര അഭാവ ആത്മന കർത്തൃത്വം എന്ന് പറയുന്നത് തന്നെ തന്നെയാണ് കർത്തൃത്വം. എന്ന് വെച്ചാൽ അവിടെ താനെന്ന് പറയുമ്പോൾ എന്താണ്? ഈ ജഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന താനല്ല, ജഗത്തിന് ആധാരമായിരിക്കുന്ന താനാണ് അതിൻ്റെ കർത്താവായിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എങ്ങനെ താൻ കർത്താവാകും? കർത്താവണമെങ്കിൽ അവിടെ സങ്കല്പം വേണം, പിന്നെ ക്രിയ വേണം, പിന്നെ അതിൽ നിന്നൊരു കാര്യം ഉണ്ടാകണം. ഇവിടെയും താൻ കർത്താവായിരിക്കുന്നു. ഇങ്ങനെ തന്നിനുമുണ്ട് സങ്കല്പം, താൻ സങ്കല്പിക്കുന്നുണ്ട്. തൻ്റെ സങ്കല്പത്തോടുകൂടെയാണ് തൻ്റെ പ്രപഞ്ചം തനിക്ക് പ്രകടമായിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉപാദാനമായിരിക്കുന്നതോ? അതും തൻ തന്നെയാണ്. ഉപാദാനമായിരിക്കുന്ന തന്നിൽ തന്നെ നിമിത്തത്തിന് വേണ്ടിയുള്ള കർത്തൃത്വ സങ്കല്പവും സംഭവിക്കുന്നു. എല്ലാം ഒരിടത്ത് തന്നെ സംഭവിക്കുന്നു. ഉപാദാനാന്തര അഭാവ, മറ്റൊരു ഉപാദാനമില്ല. അതുകൊണ്ട് താൻ തന്നെയാണ് പ്രകൃതിയായിരിക്കുന്നതും. കുതശ്ചാത്മന കടതൃത്വ പ്രകൃതിത്വം. ഇത് രണ്ടും എങ്ങനെ ആത്മാവിൽ സംഭവിക്കും? അതിനാണ് അഭിദ്യ ഉപദേശാസ്ത. അഭിദ്യ എന്ന് വെച്ചാൽ സങ്കല്പം. ഉപദേശശ്ച ആത്മന കടതൃത്വ പ്രകൃതിത്വമേതി. തന്നെ തന്നെയാണ് കടതൃത്വവും പ്രകൃതിത്വവും എന്നുള്ളതിന് ശ്രുതി സങ്കല്പത്തെക്കുറിച്ച് പറയുന്നു. സ്വഅകാമയത ബഹുസ്യം പ്രജായേയ ഇതി തദൈച്ഛത. ഇതെല്ലാം സങ്കല്പമാണ്. ഐച്ഛത, അകാമയത എന്നെല്ലാം പറയുന്നത് അഭിദ്യ അല്ലെങ്കിൽ അഭിധ്യാനത്തെക്കുറിച്ചാണ്. അപ്പോൾ സങ്കല്പങ്ങളാണ്, സൃഷ്ടിക്കുക നിമിത്തമായിരിക്കുന്നത്. ആ സങ്കല്പം തന്നെ സൃഷ്ടിക്ക് ഉപാദാനവുമായിരിക്കുന്നു എന്നാണ്. പക്ഷെ അത് മുഖ്യമായി പറയുന്നത് അതിനെ നിമിത്തമെന്ന് പറയാൻ കാര്യം എന്താണ്? ആദ്യം കുലാലൻ മൺപാത്രത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മനസ്സിൽ സങ്കല്പിക്കുന്നു പാത്രത്തിൻ്റെ ആകൃതി, പാത്രത്തിൻ്റെ വിശേഷതകൾ, അത് ചട്ടിയാണോ കലമാണോ എന്നെല്ലാം സങ്കല്പിക്കുന്നു. സങ്കല്പത്തിനെ തുടർന്ന് പിന്നെ പ്രവൃത്തി, അതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അവിടെ കുലാലൻ എന്താ ചെയ്യുന്നത്? താൻ കാണുന്ന തൻ്റെ അറിവിന് വിഷയമായിരിക്കുന്ന, തൻ്റെ കർമ്മത്തിന് വിഷയമായിരിക്കുന്ന, തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന ഒരു വസ്തുവിനെ സങ്കല്പിച്ചിട്ട് സൃഷ്ടിക്കും. ഇവിടെ സങ്കല്പിക്കുന്ന ആരാണ്? സത്ത് തന്നെ, ചിത്ത് തന്നെ, ആനന്ദം തന്നെ സങ്കല്പിക്കുന്നു. അവിടെ ആ സങ്കല്പത്തിൽ സൃഷ്ടി എന്ന് പറയുന്നതിന് ഒരിക്കലും അവിടെ തന്നിൽ നിന്ന് അന്യമാകാൻ പറ്റുന്നില്ല. സ്വപ്ന ജഗത്ത് പോലെ അതിൽ നിന്ന് അന്യമാകാൻ പറ്റുന്നുണ്ട്. അവിടെ ആ സങ്കല്പം എന്ന് പറയുന്ന അതും എന്താണ്? സൃഷ്ടിയുമാണ്, അത് സൃഷ്ടാവുമാണ്. സങ്കല്പത്തിൻ്റെ ഫലമായി ഉണ്ടായ നാമരൂപങ്ങൾ അതും എന്താണ്? സൃഷ്ടാവുമാണ്, സൃഷ്ടിയുമാണ്. സങ്കല്പിക്കുന്നവൻ അതും എന്താണ്? സൃഷ്ടാവുമാണ്, സൃഷ്ടിയുമാണ്. ഇവിടെ സൃഷ്ടാവ്, സൃഷ്ടി എന്നിങ്ങനെ വേർതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നാണ്, ഒന്ന് തന്നെ പലതായി മാറുന്നു. അത് സ്വപ്നത്തിൽ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്തതുപോലെ സ്വപ്നത്തിൽ നമുക്ക് ആ അവിടുത്തെ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അവിടുത്തെ സൃഷ്ടി സങ്കല്പങ്ങളിൽ നിന്ന് സൃഷ്ടാവിനെ വേർതിരിക്കാൻ വയ്യ. ഇതെല്ലാം ഒന്നായിട്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും. അത് ശ്രുതി തന്നെ പറയുന്നു. സോ അകാമയത ബഹുശ്യം പ്രജായേയ, അവൻ സങ്കല്പിച്ചു താൻ പലതാകട്ടെ എന്ന്. തദൈച്ഛത ബഹുശ്യം പ്രജായേയ ഇതിച്ച. അപ്പോൾ ഈ സങ്കല്പം എവിടെയാണ് വരുന്നത്? അത് സാറിന് പറയും എന്താണ്? ഈശ്വരൻ സങ്കല്പിച്ച് സൃഷ്ടിച്ചു. സങ്കല്പം മാത്രമാണ് പരമേശ്വരൻ. ഈശ്വരൻ സങ്കല്പിച്ച് സൃഷ്ടിച്ചു. ഈശ്വരനല്ലേ അത് സങ്കല്പിച്ചതും സൃഷ്ടിച്ചതും? താനെങ്ങനെയാണ് സങ്കല്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത്? അപ്പം ഈശ്വരൻ സങ്കല്പിച്ചു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നിൽ നിന്നും അന്യനായ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു സങ്കല്പിച്ചു എന്നല്ല പറയുന്നു. അവിടെയാണ്, കാരണം അവിടെ ഈശ്വരനൊരിക്കലും തന്നിൽ നിന്ന് അന്യനാകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഈശ്വര സത്ത തന്നെയാണ് താനായി മരിക്കുന്നത്. തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിച്ചവൻ തന്നെയാണ് സൃഷ്ടിയായും ഇരിക്കുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നവൻ സൃഷ്ടിച്ചവൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അന്യനായ ഒരു ഈശ്വരൻ ഇല്ലാതിരിക്കുക. അന്യനായ ഈശ്വരൻ്റെ സങ്കല്പം എന്ന് പറയാൻ കഴിയും. ഒന്ന് തന്നെയാണ്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ സൃഷ്ടിച്ചാൽ ജഗത്തുണ്ടാകുമോ എന്ന് ചോദിക്കും. ഉണ്ടാവും, സംശയം എന്താ? പക്ഷെ തന്നെ ആ സൃഷ്ടാവായ ഈശ്വര തത്വത്തിൽ നിന്ന് അന്യമായാണ് കരുതുന്നതെങ്കിൽ തൻ്റെ സങ്കല്പം കൊണ്ട് ജീവിതമുണ്ടാകത്തില്ല. ഇവിടെ അത് അങ്ങനെയല്ല. തന്നെ അന്യനാക്കി കണ്ടിട്ട് അന്യനായ താൻ സങ്കല്പിച്ച് സൃഷ്ടി ഉണ്ടായി എന്നല്ല പറയുന്നത്. ഒരേ ഒരു തത്വത്തിൽ തന്നെ നാനാരൂപത്തിലുള്ള സങ്കല്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ നാനാരൂപത്തിലുള്ള സൃഷ്ടി. സൃഷ്ടി ഏകരൂപത്തിലല്ലല്ല അനുഭവപ്പെടുന്നു, നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ അത് ഏകമായ ഒരു തത്വത്തിൽ അത് അനുഭവപ്പെടുന്ന ഏകമായ ജലത്തിൽ നിന്ന് നാനാതരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ സത്തയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് ഏകമാണ്. ആ സത്തയിൽ ഉയരുന്ന സങ്കല്പങ്ങളോ അത് നാനാരൂപത്തിൽ. അതുകൊണ്ട് അവിടെ നാനാ സങ്കല്പങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ നീ എന്നുള്ള ഭേദം വരുന്നു. എൻ്റെ സങ്കല്പം നിന്റെ സങ്കല്പം വരുന്നു. എൻ്റെ സൃഷ്ടി നിന്റെ സൃഷ്ടി വരുന്നു. അത് പരമേശ്വര സൃഷ്ടിയാകുന്നില്ല. ഇതെല്ലാം നാനാത്വ ബോധത്തെ അനുസരിച്ച്. ഇവിടെ നാനാത്വ ബോധത്തെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്, ഈ സങ്കല്പം ഈശ്വര സങ്കല്പമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഏകമായ ഈശ്വരൻ്റെ സങ്കല്പങ്ങളാണ് ഈ നാനാരൂപത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് സൃഷ്ടി, ഇത് സ്വപ്നം പോലെ എന്ന് പറയുന്നത്. സ്വപ്ന സമാനമാണ് അവിടുത്തെ സൃഷ്ടിയെല്ലാം എന്താണ് സ്വപ്ന ദ്രഷ്ടാവിൻ്റെ സ്വയം ജ്യോതിസായിരിക്കുന്ന ആ പുരുഷന്റെ സങ്കല്പങ്ങളാണെങ്കിൽ ഇവിടുത്തെ സൃഷ്ടിയും സ്വയം ജ്യോതിസായ പുരുഷന്റെ സങ്കല്പങ്ങളാണ്. ഇവിടെ പുരുഷന്മാർ ഒരുപാടുണ്ടല്ലോ, ഒരുപാടാകാം, അനന്തമാകാം. എന്തുകൊണ്ട്? ഏകമായ സത്തിൽ അനന്തമായ സങ്കല്പങ്ങൾ നടക്കുന്നു, അനന്തമായ സൃഷ്ടി നടക്കുന്നു. അയ്യോ എനിക്കതിന് കഴിയത്തില്ല, ഞാൻ അല്പജ്ഞനാണ്. ആ അങ്ങനെയാണെങ്കിൽ കഴിയില്ല. കാരണം ഇപ്പോൾ നീ എന്ത് ചെയ്യുന്നു, ഏകമായ സത്തയിൽ നിന്ന് നിന്നെ അന്യനാക്കി കഴിഞ്ഞാൽ നീ അവിടെ അല്പജ്ഞനായി, നിന്നെ ഒരു സൃഷ്ടി സംഭവിക്കത്തില്ല. അപ്പോൾ ഇത് അദ്വൈതത്തിൻ്റെ നിലപാടാണ്. ഇത് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന് അദ്വൈതത്തിൻ്റെ നിലപാട്, മറ്റൊന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കേണ്ട കാര്യമാണ്, എന്താണ്? ഇത് ആധ്യാത്മികമായ നിലപാടാണ്, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആധ്യാത്മികമായ കാഴ്ചപ്പാട്. ഇത് ഭൗതികമായ കാഴ്ചപ്പാടല്ല, ഇത് ഭൗതികമായ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇനി ഭൗതികമായ സൃഷ്ടിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഋഷിമാർ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വിശുദ്ധ അസംബന്ധമാണ്. ഋഷി സൃഷ്ടിയെക്കുറിച്ചുള്ള ആധ്യാത്മികമായ കാഴ്ചപ്പാടാണ് പറയുന്നത്, ഭൗതികമായ കാഴ്ചപ്പാടല്ല. ഭൗതികമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഭൗതികമായി തന്നെ അതിനെ അന്വേഷിക്കും, ആധ്യാത്മിക സമാധാനമുണ്ട്. ഭൗതികമായി അന്വേഷിച്ച് കഴിയുമ്പോൾ പറഞ്ഞല്ലോ, അത് കാര്യകാരണബദ്ധമായി അന്വേഷിക്കുക, കണ്ടെത്തുക. അതിങ്ങനെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഋഷിമാർ അങ്ങനെ ഭൗതികമായി അന്വേഷണം നടത്തിയവരല്ല. ഒരന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം വളരെ ദുർബലമായിരുന്നു. അത് നമ്മൾ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് കാരണം അത് മനുഷ്യൻ്റെ ഭൗതികമായ അന്വേഷണത്തിൻ്റെ ഒരു പ്രാകൃതമായ അവസ്ഥയിലാണ് ആയിരുന്നന്ന്. അപ്പോൾ അന്ന് ഭൗതികമായി സൃഷ്ടിക്ക് സമാധാനം കണ്ടെത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നീട് മനുഷ്യൻ എത്രയോ വളർന്നു, എത്രയോ അവരുടെ അന്വേഷണങ്ങളും നിഗമനങ്ങളും മുന്നോട്ട് പോയി, എന്തെല്ലാം സിദ്ധാന്തങ്ങൾ അവർ ആവിഷ്കരിച്ചു. അതൊന്നുമല്ല ഇവിടെ പറയുന്നു. അത് ചിലർ പറയും വെറും പൊങ്ങച്ചം സൃഷ്ടി. ആ ഇത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ബിഗ് ബാങ് തിയറിയാണ്, അത് ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. അത് ശുദ്ധ അസംബന്ധങ്ങളാണ്, ഉപനിഷത്തിലൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ മനുഷ്യൻ്റെ പിൽക്കാലത്ത് വന്ന അധ്വാനം മുഴുവൻ വ്യർത്ഥമായി. എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യൻ്റെ ബൗദ്ധികവും അങ്ങനെ അല്ലാതെയുമുള്ള അധ്വാനം കൊണ്ടാണ് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെട്ടത്. അതിനെയൊന്നും വില കുറച്ച് കാണേണ്ട യാതൊരു കാര്യമില്ല. ആധ്യാത്മികം പറഞ്ഞിട്ട് അതിനൊക്കെ അതിൻ്റേതായ മഹത്വമുണ്ട്, അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഇതെല്ലാം നമ്മൾ അപ്പൂപ്പന്മാർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അത് അതിൻ്റെ അന്വേഷണങ്ങൾ നിഗമനങ്ങൾ അത് മറ്റൊരു വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ ഒരുപാട് തിയറികളെല്ലാം ആവിഷ്കരിക്കും. അത് ചിലതൊക്കെ ശരിയാവും, അല്ലെങ്കിൽ ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വിഷയമാണ്. അതിനെ ഈ ആധ്യാത്മിക വിജ്ഞാനമായിട്ട് കൂട്ടിക്കെട്ടരുത്. ഈ ആധ്യാത്മികവും ഭൗതികവുമായിട്ട് എല്ലായിടത്തും യോജിക്കില്ല, ചില സ്ഥലങ്ങളിലൊക്കെ അത് യോജിക്കും, എല്ലായിടത്തും അത് യോജിപ്പിക്കത്തില്ല. ഈ അന്വേഷണങ്ങളും നിഗമനങ്ങളും എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ളത് വേറെയാണ്, ആധ്യാത്മികമായി വേറെയാണ്. ഇതിപ്പോൾ ഈ രണ്ട് കൂട്ടർക്ക് യോജിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ പറയുകയാണ്, ആ ഈ ജഗത്സൃഷ്ടി സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനോട് യോജിക്കാൻ പറ്റും. ഭൗതികമായ ഒരുപാട് സമാധാനങ്ങൾ ഇവിടെ നിലനിൽക്കെ ഒരാത്മീയവാദി പറയുകയാണ് ഇത് സ്വപ്നം പോലെ എന്ന് പറഞ്ഞാൽ ഭൗതികവാദി അതിനെ പരിഹസിക്കത്തേ ഉള്ളൂ. ഇനി ഭൗതികവാദി പറയുകയാണ് ഇതിന് ഇന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആധ്യാത്മികവാദി അതിനെയും പരിഹസിക്കും. ഇത് കാരണം ഇത് രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും ഒന്നല്ല, രണ്ടുപേരുടെയും നിഗമനങ്ങളും വേറെയാണ്. ഇത് തികച്ചും ആധ്യാത്മികം മാത്രമാണ്. ആത്മനിഷ്ഠമായ ഒരു കാഴ്ചപ്പാടാണ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ളത്. അത് ലോകത്തിലെ എല്ലാ കാര്യത്തിലും ഉണ്ട്. ഈ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള കാരണങ്ങളും സമാധാനങ്ങളും ഉണ്ട്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചിലരൊക്കെ എന്തെയും പാരാസെറ്റമോൾ വാങ്ങിക്കഴിക്കും, തലവേദന മാറും. ചിലരങ്ങനെയല്ല, അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുമ്പോൾ മാറും. അങ്ങനെയും മാറാറുണ്ട് തലവേദന. അപ്പോൾ ഒന്നെന്താണ്? ഒന്നും ഭൗതികമായ സമാധാനം. കാരണം ആ മരുന്ന് കണ്ടുപിടിച്ചാലും സമാധാനമുണ്ട്. ഈ മരുന്ന് ബ്രെയിനിൽ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തലവേദനയ്ക്ക് പ്രതിവിധിയാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ കണ്ടുപിടിച്ചു, അത് തലവേദനയുടെ കാരണത്തെ കണ്ടുപിടിച്ചു, മരുന്നെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഭൗതികമായ യാഥാർത്ഥ്യമുണ്ട്. ആ മരുന്ന് കഴിച്ചാൽ തലവേദന മാറും. പക്ഷേ ചിലർക്ക് മെഡിക്കൽ സ്റ്റോറിലെ മുഴുവൻ ഗുളി കഴിച്ചാലും തലവേദന മാറത്തില്ല, പ്രാർത്ഥിച്ചാൽ മാറും. അങ്ങനെയും കാണാറുണ്ടല്ലോ. പ്രാർത്ഥന കൊണ്ടേ മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും മഹാത്മാവ് അനുഗ്രഹിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ദേവതയുടെ അനുഗ്രഹം വേണം, എന്നാൽ തലവേദന മാറും. അവിടെ എന്താ പാരാസെറ്റമോൾ പ്രവർത്തിക്കാത്തത്? അപ്പം അത് ആധ്യാത്മികമാണ് ആ തലവേദനയുടെ കാരണം. അതിൻ്റെ പരിഹാരവും ആധ്യാത്മികമാണ്. അതുകൊണ്ടാണ് പോട്ടയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറുന്നു. മാറില്ല എന്ന് പറയാൻ പറ്റില്ല, കടത്തലും കാണുമായിരിക്കും. പക്ഷേ പ്രാർത്ഥന കൊണ്ടും സംഗതി മാറും. അവിടെ എന്താണ്? ഒരു ആധ്യാത്മികമായ കാരണമുണ്ട്, അതിന് ആധ്യാത്മികമായ പരിഹാരമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്, രണ്ടും കൂടെ യോജിപ്പിക്കരുത്. അപ്പോൾ ഇത് ജഗത്തിൻ്റെ കാരണം എല്ലാം ഞങ്ങളുടെ കിത്താബി പറഞ്ഞിരിക്കുന്നു എന്ന് ചിലർ പറയും. ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇവർ പറയുന്നത്? ഇന്നത്തെ ഭൗതികമായ കാഴ്ചപ്പാടുകളെ പഠിച്ചിട്ട് അതനുസരിച്ച് കിത്താബുകളെ വ്യാഖ്യാനിക്കുകയായിരുന്നു, അല്ലാതെ ഇവരാരും ഒന്നും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഇതൊന്നും 10,000 or 2,000 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച് ഒരു പുസ്തകങ്ങൾ ഇന്നത്തെ ഒരു ഭൗതിക ശാസ്ത്രം എഴുതിയിട്ടില്ല. പിന്നെ അന്നുള്ള ആൾക്കാർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, അവരുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ കുറേ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ അതൊക്കെ ഏറ്റവും പ്രാകൃതമായ അവസ്ഥയാണ്. പിന്നെ ഇന്ന് പഠിച്ചിട്ടുള്ളവർ വ്യാഖ്യാനിക്കുന്നു അതിനെയൊക്കെ. വ്യാഖ്യാനിച്ച് വ്യാഖ്യാന ഫാക്ടറിയിൽ നിന്നുണ്ടാകാത്ത സാധനമില്ലല്ലോ, എന്തും വ്യാഖ്യാനിച്ചെടുക്കാം. അതാണ് പറയുന്നത്. ഒരുപാട് കിതാബുകളുണ്ട്, ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്, അത് ഇന്നത്തെ ഭൗതികമാണ് എല്ലാം എന്ന് പറയും. അസംബന്ധമാണ്. ഒരു പൊങ്ങച്ചും ഒരു സമാധാനവും നമ്മുടെ അപ്പന്മാരും മണ്ടന്മാരെല്ലാം എന്ന് കാണിക്കാൻ വേണ്ടി. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഇതായിരിക്കണമെന്നില്ല. പക്ഷേ ഈ മണ്ടത്തരം പറഞ്ഞിട്ട് സമാധാനിക്കുന്നു ഒരിക്കലും ശരിയായ കാര്യമില്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആധ്യാത്മികമായ സമാധാനം ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. അത് വേറെയാണ്. ആധ്യാത്മികമായി അപ്പോൾ ചിലർ ചോദിക്കും, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഇതിലേതാണ് റൈറ്റ്? സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഈ സമാധാനം, ഉത്തരം ഭൗതികമായ ആ സമാധാനങ്ങളാണോ ശരി, അതോ അതേ ആധ്യാത്മികമായ സമാധാനമാണോ, ഇതിലേതാണ് ശരിയെന്നാണ്? ഇതിലേത് ഏത് കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്, അതാണ് ശരി. ചിലർക്ക് ഭൗതികമായ സമാധാനം എന്ന് വെച്ചാൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല എന്ന് വെച്ചാൽ ശാന്തി കിട്ടത്തില്ല. സമാധാനത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മറുപടി, ആൻസർ, മറ്റൊന്ന് ശാന്തി, പീസ്. അപ്പോൾ ഇതിലേത് കൊണ്ടാണ് കിട്ടുന്നത്? ചിലർക്ക് ആധ്യാത്മികമായ ഈ ജഗത്ത് സ്വപ്നമാണ്, കൃതാർത്ഥനായി. ചിലർക്ക് എല്ലാവർക്കും കൃതാർത്ഥത കിട്ടത്തില്ല, അവർ വീണ്ടും അന്വേഷിക്കും ഇതെങ്ങനെ ശരിയാകും. അപ്പോൾ അവനവൻ്റെ സമാധാനമാണ് മുഖ്യം, അവനവൻ്റെ കൃതകൃത്യതയാണ് മുഖ്യമായിരിക്കുന്നത്. അതാണ് അതിൻ്റെ ശരിയും തെറ്റും എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പലരും ആധ്യാത്മികമായ വഴിക്ക് സഞ്ചരിക്കുന്നു, ചിലർ ഭൗതികമായ വഴിക്ക് സഞ്ചരിക്കുന്നു, ചിലർക്ക് അവിടെയാണ് സമാധാനം കിട്ടുന്നത്. ഭൗതികത്തിൽ സമാധാനം ഇല്ലെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ചിലരും അങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തി അതിൽ നിഗമനങ്ങളിലെത്തുമ്പോൾ അവർക്ക് സമാധാനമായി, ആ ഞാൻ ഇന്ന കാരണത്തെ കണ്ടുപിടിച്ചു. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, ആധ്യാത്മികമായൊരു സമാധാനം തന്നെ കിട്ടണം എന്നാണ്. കർത്താവാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ചിലർക്ക് സമാധാനം വരും. അവരോട് ബിഗ് ബാങ് തിയറി പറഞ്ഞാൽ അവർക്കൊരിക്കലും സമാധാനം വരത്തില്ല, മറിച്ച്. അപ്പൊ ശരിയും തെറ്റും എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അവനവൻ ഏതിലാണോ ആന്തരികമായ സമാധാനം കണ്ടെത്താൻ കഴിയുന്നത് അതിന് ശരി, അല്ലെങ്കിൽ തെറ്റ്. അപ്പം ഇവിടെ പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഇത് എന്താണ്, തീർച്ചയായും ആധ്യാത്മികമായ ഒരു സമാധാനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഭൗതികമായി ബന്ധപ്പെടുത്താം, ബന്ധപ്പെടുത്താതിരിക്കാം, അതിൽ ശരിയും തെറ്റുകളും എല്ലാം വരും. പക്ഷേ ഭക്ഷ്യകാരൻ ഇത് പറയുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ജഗത് കാരണത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ കേവലം ആത്മനിഷ്ഠമായൊരു കാഴ്ചപ്പാടാണ്. അതിന് ഇന്നത്തെ ഭൗതികമായ കാഴ്ചപ്പാടുകളുമായി അതിന് ബന്ധമില്ല. അത് രണ്ടും രണ്ടു തന്നെയാണ്. ഇവിടെ ജഗത് കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ യോജിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. ആത്മനിഷ്ഠമായ കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവ അധിഷ്ഠിതമായ കാര്യങ്ങളും മറ്റത് അങ്ങനെയല്ല. ബാഹ്യമായ ഭൗതികമായ പരീക്ഷ നിരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേരുന്ന സാർവലൗകികമായ സാർവജനീയമായ നിഗമനങ്ങളും ഒന്നാകത്തില്ല, അതിനെ ഒന്നാക്കാൻ പറ്റത്തില്ല, അത് രണ്ടായിട്ടേ ഇരിക്കും. അതായത് ഇപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കുന്നു എന്താണ്, അത് നമ്മൾ പഠിച്ച് എത്തി എല്ലാവരെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അത് ഹൈഡ്രജനാണ് അല്ലെങ്കിൽ ഹീലിയമാണ്, അതിൻ്റെ എക്സ്പ്ലോഷനാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൗതികമായി എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും, അതുകൊണ്ടാണ് അതിനെ ഭൗതികം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ആത്മാവിൽ നിന്ന് ആദിത്യൻ ഉണ്ടായി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്കത് അംഗീകരിക്കാൻ പറ്റും? എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആദിത്യൻ വന്നു എന്നാണ്. എങ്ങനെയാണോ ഘടസ്ഫുരണം സംഭവിച്ചതുപോലെ ആദിത്യസ്ഫുരണം ഉണ്ടായി എന്നാണ്. ഇതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റും? എല്ലാവർക്കും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ വൃഢിയാകാമെന്നുള്ളതല്ലാതെ. അപ്പൊ ആധ്യാത്മികമായ ഇതിനൊരു സമാധാനമുണ്ട്. അത് അദ്വൈതി പറയുന്നത് ജഗത്തിൻ്റെ സൃഷ്ടികർത്താവായി ഈശ്വരനെ സ്വീകരിക്കുമ്പോൾ ആ അദ്വൈതികളുടെ നിലപാട് ശരിയല്ല. ഈശ്വരനെ സൃഷ്ടി ഈശ്വരനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ആധ്യാത്മികമായ നിലപാടാണ്. ഭൗതികവാദിക്ക് അങ്ങനെ ഒരു ഈശ്വരനെ കണ്ടെത്താൻ കഴിയത്തില്ല. അവർക്ക് ഭൗതികമായ കാരണങ്ങളെ കണ്ടെത്താൻ പറ്റും. അത് ശരിയാണോന്ന് ചോദിച്ചാൽ പറയും ഞങ്ങൾ ശരിയിൽ നിന്ന് ശരിയിലേക്ക് പോവുകയാണ്. ശരിയല്ലായിരിക്കും ഇത്. ആത്യന്തികമായ ശരി എന്ന് പറയുന്ന ഒന്നിനെ ഭൗതികവാദി അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് പോകും. ആധ്യാത്മികവാദി എന്താ പറയുന്നത്? അതല്ല, ഞങ്ങൾ പറയുന്ന ആത്യന്തികമായ സത്യമാണ്. അത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കണം? ആത്മനിഷ്ഠമായി ചിന്തിക്കുക. ആത്മാവാരെ ദൃഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിരിധ്യാസിതവ്യ, അതാ പറയുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്, ആത്മനിഷ്ഠമായി സത്യം വെളിപ്പെടുന്നു. അത് ശാസ്ത്രം നമ്മളെ ബോധിപ്പിക്കുന്ന പോലെയല്ല, ഭൗതിക ശാസ്ത്രം ബോധിപ്പിക്കുന്ന പോലെയല്ല, രണ്ടും രണ്ടാണ്. അതൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് സമാധാനമുണ്ട്. അയാൾ പറയും ഞാൻ കൃതകൃത്യനായി. ഇതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെ ഒന്നാക്കാൻ ശ്രമിക്കരുത്. രണ്ടും രണ്ടു തന്നെയാണ്. പിന്നെ സാറിന് ഒഴുക്കം മട്ടിക്കറിയും ആത്മീയവും ഭൗതികവും പോകുന്നത് ഒക്കെ മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് എന്താണ്, അഭിധ്യാനം. അത് പറഞ്ഞപ്പോഴാണ് സങ്കല്പം ഇവിടെ പറയുന്നത് എന്താണ്? സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഒരു സങ്കല്പമാണ്. ആരുടെ സങ്കല്പം? ആത്മസങ്കല്പം തന്നെ. താൻ അനുഭവിക്കുന്ന സൃഷ്ടി എല്ലാം അതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ്? തൻ്റെ സങ്കല്പമുണ്ട്. സങ്കല്പപൂർവകമാണ് സൃഷ്ടി. അതിനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ഫുരണം എന്ന് പറയുന്നത്. എൻ്റെ മുമ്പിൽ ഞാൻ അനുഭവിക്കുന്ന ഈ വസ്തു, ശബ്ദമോ സ്പർശമോ രൂപമോ, അത് എങ്ങനെ എനിക്ക് അനുഭവവേദ്യമാകുന്നു? എൻ്റെ സങ്കല്പത്തിലൂടെ. അതിനാണ് ഇവിടെ സങ്കല്പം എന്ന് പറയുന്നത്. ചിത്തവൃത്തിയാണ്. അതിനെ എനിക്ക് മറ്റൊന്നായി സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുമ്പോൾ ഇതിനെനിക്ക് മേശയെന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിലെ സങ്കല്പം പുസ്തകം എന്നാണ്. അപ്പം എങ്ങനെ എൻ്റെ സങ്കല്പമോ അതുപോലെ എൻ്റെ സൃഷ്ടി. അപ്പോൾ അവ ഒരുവൻ്റെ സങ്കല്പം അനുസരിച്ച് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവിടെ സങ്കല്പത്തിൻ്റെ അർത്ഥം വേറെയാണ്. അവിടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭാവന എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്ഫുരണം എന്നുള്ള അർത്ഥത്തിലാണ്. സന്ദർഭം അനുസരിച്ച് അർത്ഥത്തിന് വ്യത്യാസം വരും. താൻ തൻ്റെ മാനസികമായി എന്തെങ്കിലും ഭാവന ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും സൃഷ്ടിയാവത്തില്ല. ഞാനിത് സങ്കല്പിക്കുകയാണ്, ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ലഡു വരട്ടെ, വരത്തില്ല. എനിക്ക് എന്തെങ്കിലും സിദ്ധിവിശേഷം ഉണ്ടെങ്കിൽ വരും. അത് സാധ്യമല്ല. എനിക്ക് സങ്കല്പ സൃഷ്ടി സാധ്യമല്ല. പക്ഷേ എൻ്റെ സങ്കല്പമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണോ അതെൻ്റെ സ്ഫുരണമാണ്. ചിത്ത് സ്ഫുരണമാണ്. സ്ഫുരണത്തിൽ അത് പ്രതീതമാകും. ഇതാണ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആധ്യാത്മിക കാഴ്ചപ്പാട്. അദ്വൈതിയുടെ നിലപാടിതാണ്. ഇതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. ഈ സ്ഫുരണത്തിൽ നിന്ന് വസ്തുവിനെ എനിക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഉപാദാനത്തിൽ നിന്ന് കാര്യത്തെ വേർതിരിക്കാൻ കഴിയാത്തത്, മൃത്തിൽ നിന്ന് മൺപാത്രത്തെ വേർതിരിക്കാൻ കഴിയാത്തത്, അതുപോലെ എനിക്ക് ഞാൻ എത്ര സമർത്ഥനായാലും ശരി എൻ്റെ ആ സങ്കല്പത്തിൽ നിന്ന് സ്ഫുരണത്തിൽ നിന്ന് സ്ഫുരണത്തിന് വിഷയമായിരിക്കുന്ന വസ്തുവിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് സ്ഫുരണം തന്നെയാണ്. പിന്നെന്താ പ്രത്യേകത? പറയുന്നു ആ സ്ഫുരണം തന്നെ നാമ രൂപാത്മകമായിരിക്കുന്നു, ആകൃതിയോടുകൂടിയിരിക്കുന്നു, വിശേഷ പരിണാമങ്ങളോടുകൂടിയിരിക്കുന്നു, ഖനം പരിണാമം ഗുരുത്വം തുടങ്ങിയ വിശേഷതകളോടുകൂടി പ്രതീതമാകും. ഏതുപോലെ? സ്വപ്നം പോലെ. അതിന് എന്താ യുക്തി പറയുന്നത്? എവിടെ സ്ഫുരണമുണ്ടോ അവിടെ പ്രപഞ്ചമുണ്ടോ? എവിടെ സ്ഫുരണമില്ലേ അവിടെ പ്രപഞ്ചമില്ല. ഉദാഹരണം സുഷുപ്തി, സുഷുപ്തിയിൽ സ്ഫുരണമില്ല അവിടെ പ്രപഞ്ചമില്ല. ജാഗ്രതത്തിൽ സ്ഫുരണമുണ്ട് അവിടെ പ്രപഞ്ചമുണ്ട്. ഈ സ്ഫുരണത്തിന് എന്താണ് ആധാരമായിരിക്കുന്നത്? അതാണ്, അതിനാണ് ജീവനെന്ന് ഈശ്വരനെന്നും വിളിക്കുന്ന ഏകമായ സത്ത്. ആ സത്തിൽ സ്ഫുരണം സംഭവിക്കുന്നു. അപ്പോ എന്താണ് ഇവിടുത്തെ സങ്കല്പം എന്ന് പറയുന്നത്? ഈ പ്രതീതികൾ തന്നെ. ഇതിനെ പ്രതിഭ എന്നും പറയും. ഓരോ വസ്തുവും ഓരോ പ്രതിഭയാണ്. അതിനതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. ഖനമാനങ്ങളൊക്കെ പറയുന്നില്ല. ഈ വസ്തു വേറെയാണ്, എൻ്റെ സങ്കല്പമാണോ? ഞാൻ പറയുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം അതിന് പ്രത്യേകമായ ഖനമാനങ്ങളുള്ള ഒരു വസ്തുവാണ്. പക്ഷേ ഖനമാനങ്ങളുള്ള വസ്തു തന്നെ നീ അതിനെ എങ്ങനെ ഗ്രഹിക്കുന്നു? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, അല്ലെങ്കിൽ മനസ്സിനെയും ആറാം ഇന്ദ്രിയമായ മനസ്സിനെ കൂടെ ചേർക്കുക. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ ഗ്രഹിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളുടെ എന്ത് സംഭവിക്കുന്നു? ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രതിഭ സംഭവിക്കുന്നു. എവിടെ? ഉള്ളിൽ സംഭവിക്കുന്നു. ശരി, ആ പ്രതിഭയിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കുക, അവിടെ പരാജയപ്പെട്ടു. അതിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ എന്താണ് ആ വസ്തു? പ്രതിഭ തന്നെ. അത് തന്നെ ഖനമാനങ്ങളായി അനുഭവപ്പെടുന്നു. അപ്പോൾ ആ പ്രതിഭ എന്താണ്? അത് പറയാം, ഈ വസ്തുവിനെ കുറിച്ചുള്ള സങ്കല്പം, ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള സ്ഫുരണം. ഒന്നിനെ അതിൻ്റെ ഉപാദാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കാരണത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ അത് അത് തന്നെയാണ്. അതാണ് മൃദൃഷ്ടാന്തത്തിലൂടെ പറയുന്നത്. മൺപാത്രത്തെ മൃത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മൺപാത്രം മൃത്ത് തന്നെയാണ്. അതാണ് യുക്തി. ഈ വസ്തുവിനെ സ്ഫുരണത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ വസ്തു സ്ഫുരണം തന്നെ. അതുകൊണ്ട് ഇന്ന് സ്ഫുരണത്തിന് രണ്ടർത്ഥം പറയും. ഒന്ന് സ്ഫുരണം എന്ന് പറയുന്നത് സങ്കല്പം, ജ്ഞാനം, പ്രതിഭ. മറ്റൊന്ന് സ്ഫുരണം എന്ന് പറഞ്ഞാൽ വസ്തു. ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനും പ്രത്യേകം വരുമ്പോൾ ആ വ്യത്യാസം വരും. അതുകൊണ്ട് പറയുന്നു സ്ഫുരണം തന്നെയാണ് വസ്തു സർവം ഹി സച്ചിദാനന്ദം എന്ന് പറയുന്നു. ആ സ്ഫുരണം തന്നെയാണ് സത്തായിരിക്കുന്നത്, ആ സ്ഫുരണം തന്നെയാണ് ആനന്ദമായിരിക്കുന്നത്. അതുകൊണ്ട് സർവവും എന്താണ്? സദധിഷ്ഠിതമാണ്, ജ്ഞാനാധിഷ്ഠിതമാണ്, ആനന്ദാധിഷ്ഠിതമാണ്. ഇതെല്ലാം തികച്ചും ആത്മനിഷ്ഠമായ കാഴ്ചപ്പാട്. ഇതൊരാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? എങ്കിലിത് അംഗീകരിച്ചാൽ മതി. ബോധ്യപ്പെടുന്നില്ലെങ്കിലോ ഭൗതികമായി അന്വേഷിക്കുക, അവിടെയും കണ്ടെത്താം കാരണങ്ങൾ. പക്ഷെ ആധ്യാത്മികവാദി അതിനെ സ്വീകരിക്കുന്നില്ല. ആത്യന്തികമായി പറയുന്നു ഭൗതികമായി അന്വേഷിച്ചാൽ എങ്ങനെ പോകേണ്ടി വരും? കാര്യകാരണങ്ങളിൽ കൂടെ പോകേണ്ടി വരും. കാര്യകാരണ ശൃംഖല എന്ന് പറയുന്ന അസ്ഥിരപ്പെട്ടു. അത് മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ. അതിൽ ചിത്ത വിശ്രാന്തി ലഭിക്കത്തില്ല. ഇവിടെ ഈ ചിന്തയ്ക്കൊരു ലക്ഷ്യം കൂടി എന്താണ്? മുക്തി. ഈ ജീവന്റെ ചിന്തിക്കുന്നവന്റെ മുക്തി കൂടെ ഇവിടെ ലക്ഷ്യമാണ്. ഭൗതികനെ സംബന്ധിച്ചിടത്തോളം മുക്തിയൊന്നുമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ അന്വേഷണത്തിലൂടെ കാരണത്തെ കണ്ടുപിടിക്കുക. മുക്തിയൊന്നും അവിടെ വിഷയമല്ല. അതുകൊണ്ടാണ് ഇത് ആധ്യാത്മികം മാത്രമാണെന്ന് പറയുന്നത്. ഇവിടെ ഈ കാര്യകാരണ അന്വേഷണത്തിലൂടെ ചിത്ത വിശ്രാന്തി സംഭവിക്കും. ഇതെവിടെയെങ്കിലും അവസാനിക്കണം. അപ്പോൾ അത് തന്നിൽ തന്നെ അവസാനിക്കുന്നു, ആത്മനിഷ്ഠമാകുന്നു. ഇതെല്ലാം നമ്മൾ പൊതുവായി ധരിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാര്യം പറഞ്ഞിട്ട് ഭൗതികവാദിയുമായിട്ട് വഴക്കടിക്കേണ്ട യാതൊരു കാരണവുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോകുന്നു, ഇത് ഇതിൻ്റെ വഴിക്ക് പോകുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടാൻ ആർക്കും സാധ്യമേ അല്ല. അതാരെല്ലാം കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു സൃഷ്ടി സങ്കല്പപൂർവകമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ സങ്കല്പം എവിടെയാണ്? ഏതെങ്കിലും ഒരു ഈശ്വരൻ എവിടെയെങ്കിലും ഇരുന്ന് സങ്കല്പിച്ചെന്ന് നമ്മളെങ്ങനെ അറിയുന്നു? അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈശ്വരൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താ? ഈശ്വരൻ സങ്കല്പിച്ചപ്പോൾ താൻ അവിടെ സാക്ഷിയായിപ്പോയിരുന്നു. ഈശ്വരൻ്റെ സങ്കല്പത്തെ അറിയാൻ. അപ്പൊ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് എന്താണോ? ഈ ആത്മതത്വത്തിൽ പ്രകാശിക്കുന്ന സ്ഫുരണങ്ങളാണ് ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അത് എന്റെ സങ്കല്പമാണോ നിന്റെ സങ്കല്പമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്താണ് അവിടെ ഞാനും നീയും ഇല്ല. അതിനാണ് ചിത് സമുദ്രത്തിലെ തരംഗങ്ങളാണ് എന്ന് പറയും. അവിടെ ഈശ്വര സങ്കല്പം എന്ന് പറഞ്ഞാലും അത് സങ്കല്പമാണ്. ജീവസങ്കല്പം എന്ന് പറഞ്ഞാലും സങ്കല്പമാണ്. അവിടെ ഈശ്വര സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സങ്കല്പമാണ്. ജീവസൃഷ്ടി എന്ന് പറഞ്ഞാലും സങ്കല്പം. അവിടെ ഭേദമില്ല, താത്വികമായ ഭേദമില്ല. പിന്നെ ആ സങ്കല്പത്തിൽ ജീവ ഈശ്വര ഭേദങ്ങളെല്ലാം അന്തർഭവിക്കുന്നു. തത്വത്തെ ഗ്രഹിക്കാതെ ഇതിനെയെല്ലാം അംഗീകരിക്കുന്നു. അവിടെ പറയുന്നു ഞാൻ അജ്ഞനാണ്, എനിക്ക് സങ്കല്പിക്കാനോ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കാനോ സാധ്യമല്ല, അതിനുവേണ്ടി ഒരു ഈശ്വരൻ വേണം എന്ന് കരുതുന്നു. ഇതൊക്കെ ദ്വൈതം. അദ്വൈതം അംഗീകരിക്കുന്നു. ആത്മനിഷ്ഠമായ ചിന്തയിലൊന്നും സ്ഥാനമില്ല. അതുകൊണ്ട് ഈ സങ്കല്പം എന്ന് പറയുമ്പോഴും തലതിരിഞ്ഞെന്നും പോലെ വഴിതിരിഞ്ഞു പോലെ അദ്വൈതം മനസ്സിലാക്കുമ്പോൾ അഭിദ്യ ഉപദേശ ആത്മന കർത്തൃത്വ പ്രകൃതൃത്വേ ഗമയതി. അപ്പോ ഈ സങ്കല്പ ഉപദേശം എന്ന് വെച്ചാൽ ശ്രുതിയിൽ ഈ സങ്കല്പത്തെ വെളിപ്പെടുത്തുന്ന അവസാനം ഭാഷകാരം പറയും ഇതിന് കൂടുതൽ തർക്കവും യുക്തിയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താണ്? ഇത് ശ്രുതിയാണ്. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല. പിന്നെ എന്താണ്? അത് അനുഭവമാണ്, സ്വാനുഭവം. അതുകൊണ്ടാണ് പറയുന്നത് ആത്മനിഷ്ഠം എന്ന് പറയുന്നത്. സ്വാനുഭവത്തെ ബോധ്യപ്പെടുക, സ്വാധ്യാനുഭവത്തെ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ വിചാരം ചെയ്യുക, തത്വവിചാരം ചെയ്യുക, തത്വനിർണയം. അതാണ് ഇവിടെ തത്വനിർണയത്തിലൂടെയാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതാണ് അഭിദ്യ ഉപദേശിച്ച ആത്മന കർത്തൃത്വ പ്രകൃതിത്വ. അതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു. ശ്രുതി എന്ന് പറഞ്ഞാൽ അനുഭവമാണ്, അങ്ങനെ എടുത്താലേ ശരിയാകും. അല്ല, ഏതെങ്കിലും ഒരു ഈശ്വരൻ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ചില ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ധപരമ്പരയിലേക്ക് പോകും. അപ്പോൾ ഈ തത്വത്തിൽ സംഭവിക്കുന്ന സ്ഫുരണങ്ങൾ, സങ്കല്പങ്ങൾ, അനേറ്റുന്നല്ല പറ്റിയ വാക്ക് സ്ഫുരണം എന്നുള്ളതാണ്. അതാണ് സങ്കല്പം എന്ന് പറയുന്നത്. അത് എന്ത് മനസ്സിലാക്കിത്തരുന്നു? കടത്തൃത്വ പ്രകൃതിത്വേ ഗമയരി ബോധിപ്പിക്കുന്നു. ഈ തത്വം തന്നെയാണ് കർത്താവായിരിക്കുന്നത്, ഈ തത്വം തന്നെയാണ് പ്രകൃതിയായിരിക്കുന്നത്. രണ്ടല്ല, ഒന്ന് തന്നെയാണ്. സ്വകാമയത ബഹുസ്യാം പ്രജായേയ തഥൈക്ഷത ബഹുസ്യാം പ്രജായിരിക്ക. തത്ര അഭിധ്യാനപൂർവികായ സ്വാതന്ത്ര്യ പ്രവൃത്തി കർത്തേരി ഗമ്യത. അതും ഉണ്ട്. ഈ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത്, ദ്വൈതി പറയുന്നിടത്ത് വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ ഇതിൻ്റെ തുടക്കത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് സാപേക്ഷത, ഈശ്വരന് സാപേക്ഷത്വം വരും എന്നാണ്. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്നും അന്യമായിട്ടൊരു സൃഷ്ടിയില്ല. അപ്പൊ ഈശ്വരൻ സൃഷ്ടിക്ക് വേണ്ടി ഒന്നിനെ അപേക്ഷിക്കുന്നുണ്ട്. അതാണ് നിരപേക്ഷത സൃഷ്ടിയിൽ. മറ്റ് ഈശ്വരൻ സാപേക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ പുരുഷന്റെ വാരിയിൽ എടുത്തിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ഈശ്വരൻ സൃഷ്ടിക്കുന്ന മുമ്പ് ഈ വാരിയിൽ അന്വേഷിച്ച് നടക്കണം ഇതെവിടെ കിട്ടും. അതാണ് സാപേക്ഷത. എന്ത് മണ്ടത്തരമാണ്, ശുദ്ധ അസംബന്ധമാണ്, എത്ര കോടി ജനങ്ങളാണ് ഇത് വിശ്വസിച്ചതിൻ്റെ പുറകെ നടക്കുന്നത്. അങ്ങനെയുള്ള കോടികൾ എല്ലായിടത്തും ഉണ്ട്, ഒരു ഭാഗത്ത് മാത്രമുണ്ട്. അപ്പോൾ ഒരു വാരിയിൽ അന്വേഷിച്ച് പോവുക, അതിനെ കണ്ടെത്തുക, അതുകൊണ്ട് സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അബദ്ധമാണ് ഈ പറയുന്നത്. എന്നാലും എത്രയോ ബുദ്ധിമാന്മാർ ഈ അബദ്ധത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ദോഷം. അത് നമ്മൾ പറയുക, നമ്മുടെ വിശ്വാസമൊക്കെ ശരി, അന്നൻ്റെ വിശ്വാസം ദോഷമെന്ന് പറയും. ഞാൻ അങ്ങനെ പറയുക, അന്ധമായ വിശ്വാസങ്ങൾ എവിടെയാലും അത് ദോഷം. മനുഷ്യനെ അത്യന്തം മൂഢമാക്കുന്ന കാര്യങ്ങളാണ്. അദ്വൈതി അതിനെ സ്വീകരിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് ഈശ്വരൻ? ഒരിടത്തിരുന്ന് എന്താണ്, ഒരു പകലിൽ ഒന്നിനെ സൃഷ്ടിച്ചു, രണ്ടാമത്തെ പകലിൽ വേറൊന്നിനെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോ ശുദ്ധ അസംബന്ധങ്ങളാണ് അത്. പറയുന്നവർക്ക് ഒരു അസംബന്ധമാണ്, പക്ഷെ അതിനൊക്കെ അവർക്കൊരു സമാധാനം ഉണ്ടെന്നാണ്. അതൊക്കെ ഈശ്വരന്റെ കാര്യങ്ങളല്ലേ, നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിക്കൊന്നും അത് പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കിതാബിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് ശരിയാണ്. ഒരു പകലാണ് സൂര്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ സൂര്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പകലുണ്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നു, രാത്രി ഉണ്ടായിരുന്നു, പിന്നെ രാത്രി കുറഞ്ഞു, പിന്നെ അടുത്ത പകൽ വേറെ ഒന്നിനെ സൃഷ്ടിച്ചു. അപ്പോൾ ശുദ്ധ അസംബന്ധങ്ങളും എത്രയോ നൂറ്റാണ്ടുകളും മനുഷ്യൻ അതിനെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ ഇവിടെ അതല്ല പറയുന്നു, അതൊരു പറയുന്നു, അതാണ് സാപേക്ഷത എന്ന് പറയും. സൃഷ്ടിക്കു വേണ്ടി മറ്റൊന്നിനെ അപേക്ഷിക്കേണ്ടി വരുന്നു. അദ്വൈതത്തിൽ എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല? കാരണം ഇവിടെ സൃഷ്ടി വേറെ ഉണ്ടായിട്ട് വേണ്ടേ അപേക്ഷിക്കാൻ? ഇവിടെ പറയുന്നു അങ്ങനെ ഒരു അന്യമായൊന്നില്ല, ഉണ്ടെങ്കിൽ അതിനപേക്ഷിക്കാം. അത് സൃഷ്ടിയായിരിക്കുന്നത് ആ സൃഷ്ടികർത്താവ് തന്നെയാണ്, മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു, അപ്പോൾ സൃഷ്ടികർത്താവിന് സൃഷ്ടിയിൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അതാണ് സ്വാതന്ത്ര്യ പ്രവൃത്തി എന്ന് പറയുന്നത്. നിരപേക്ഷമായിരിക്കും. ഒന്ന് എന്തിനെങ്കിലും അപേക്ഷിച്ചിട്ടൊരു സൃഷ്ടി അത് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഇപ്പോ ഈശ്വരനെ വിടുക, തന്നെ തന്നെ എടുക്കുക. തൻ്റെ ജാഗ്രത്തിൽ സ്വപ്നത്തിൽ നിന്ന് കടന്നു വന്നപ്പം താൻ എന്തിനപേക്ഷ ആശ്രയിച്ചിട്ടാണ് തൻ്റെ സങ്കല്പം ഉണ്ടായത്? തന്നെ നിന്ന് അന്യമായി ഒന്നിനെയും ആശ്രയിച്ചിട്ടല്ല അതുണ്ടായത്. അത് തന്നിൽ പ്രകടമാകുന്നു എന്ന് പറയുന്നതാണ് ശരി. അതാണ് സൃഷ്ടി സ്ഫുരണം എന്നാണ്. അതാണ് സ്വാതന്ത്ര്യ പ്രവൃത്തി എന്ന് പറയുന്നതിന് എന്ത് വേണം? അഭിധ്യാനപൂർവികായ സങ്കല്പം സ്ഫുരണം, അതിലൂടെയാണ് സ്വാതന്ത്ര്യ പ്രവൃത്തി. അങ്ങനെയാണ് ഇവിടെ ആത്മാവിനെ സൃഷ്ടിക്ക് കർത്താവ് എന്ന് പറയുന്നത്. അതാണ് തത്ര അഭിധ്യാനപൂർവികായ സ്വാതന്ത്ര്യ പ്രവൃത്തി കർത്തേതി ഗമ്യത്തെ. ശാന്തി ശാന്തി ശാന്തി ശ്രീ.